പതിനേഴ് സൂത്രം 52 ഏവം മുക്തിഫല അനിയമ തദവസ്ഥാവധൃതേഹേ തദവസ്ഥ അവധൃതേഹേ ജ്ഞാനത്തിൽ താരതമ്യം എന്ന് പറയുന്നത് പൂർവാധികരണത്തിൽ ചർച്ച ചെയ്തു. അതുകൊണ്ട് ഇവിടെയും മുക്തിയിലും അതുപോലെ എന്തെങ്കിലും ഭേദമുണ്ടോ? വരുന്ന ജ്ഞാനത്തിൽ തന്നെ വാസ്തവ താരതമ്യമില്ല. ചിരാചിര പ്രാപ്തി രൂപത്തിലുള്ള താരതമ്യമാണ്. ജ്ഞാനം ഏത് ജന്മത്തിലുണ്ടാകുന്നു എന്നുള്ളതാണ്. സാധനങ്ങൾ അനുഷ്ഠിക്കുന്ന ജന്മത്തിലുണ്ടാകാം, അല്ലെങ്കിൽ അതിനടുത്ത ജന്മത്തിലുണ്ടാകാം. മുക്തിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, മുക്തി ഏകരൂപമാണ്. ജ്ഞാനാത് മുക്തി വിദ്യ ആണ് മുക്തിക്ക് കാരണം. ജ്ഞാനം വിദ്യ ഉണ്ടായ മുക്തി സിദ്ധമാണ്. അപ്പോൾ എന്താണ് മുക്തിയവസ്ഥ പറയുന്നു? അത് ഏകരൂപത്തിലാണ്. അതെന്താണ് ബ്രഹ്മൈവഹി മുക്തിയവസ്ഥ? ബ്രഹ്മത്തിന് ബ്രഹ്മണ അനേക ആകാരയോഗ വസ്തു. ബ്രഹ്മത്തിന് നാനാ ആകാരങ്ങളില്ല, നാനാ രൂപങ്ങളില്ല. നാനാരൂപത്തിലുള്ള ബ്രഹ്മം അങ്ങനെയല്ല. വാസ്തവ ബ്രഹ്മത്തിനല്ല, ബ്രഹ്മത്തിന് അനേകാകാര യോഗം ഉണ്ടെന്നും പറയും. അതെങ്ങനെയാണ്? ഉപാധികളുടെ ശരിയും പല രൂപങ്ങൾ വരാം. പക്ഷെ നിരുപാധികമായി പാരമാർത്ഥികമായി ബ്രഹ്മത്തിന് അനേക ആകാരമുണ്ട്. ഏകലിംഗത്വ അവധാരണ അതിന് ഏകലിംഗത്വമാണ്. ഏകസ്വരൂപമാണെന്നർത്ഥം. അത് ശ്രുതിയിലെ ഏത് ഭാഗത്ത് പറഞ്ഞാലും ബ്രഹ്മത്തിന്റെ പാരമാർത്ഥികമായ സ്വരൂപത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ മാറ്റമില്ല, ഒന്ന് തന്നെ പറയുന്നു. അസ്തൂലം അനണ് സയേഷ നേത്തി നേത്തി ആത്മ എത്ര നാണ്യ പശ്യതി ബ്രഹ്മവേദമംഗളം പുരസ്കാരം ഇതം സർവം ഇതയം ആത്മ സ്വായേഷ മഹാരാജ ആത്മാരൂ അമൃതോ അമരോ അഭയോ ബ്രഹ്മ എത്ര സർവം ആത്മീയ ഭൂത് തൃക്കേനകം പശ്യേക്കാതിശ്വരി. ഇതെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇത് മനുഷ്യൻ പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ ചിന്തിച്ചാണ് ബ്രഹ്മത്തെക്കുറിച്ച്. അവിടെയെല്ലാം അതിന് ഏക രൂപത്വമുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവരും ബ്രഹ്മത്തെ സംബന്ധിച്ച് ആത്യന്തികമായ ഒരു അഭിപ്രായം തന്നെ, പല അഭിപ്രായം കൊണ്ട്. പക്ഷെ ആത്യന്തികമായ നിരൂപണത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ബ്രഹ്മമെന്ന് പറയുന്നത് അസ്തൂലമാനാണ്. അപ്പാണുത്വം സ്ഥൂലത്വം വർഷത്വം തുടങ്ങിയ ഗുണങ്ങളെല്ലാം നിഷേധിക്കുന്നു ബ്രഹ്മത്തിൽ. ഗുണങ്ങളോ ഗുണങ്ങളെല്ലാം അനുഭവപ്പെടുന്നുണ്ടല്ലോ, അത് ബ്രഹ്മ ഭിന്നമായ ഉപാധികളിലുള്ളതോ അല്ലെങ്കിൽ ഉപാധി ദ്വാര ബ്രഹ്മത്തിലുണ്ടെന്നും ധരിക്കുന്നതാണ്. വാസ്തവത്തിൽ അത് ഇല്ല, അത് ഏകരൂപമായി തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ശേഷം നേത്തി നേത്തി ആത്മാ നേതി നേതി എന്ന് നിഷേധിക്കുന്ന എന്താ ഈ ഗുണങ്ങളെയാണ്. എന്താണ് അനുഭവവേദ്യമായിരിക്കുന്നത് അതിനെല്ലാം ഇതം ഇതം എന്ന് പറഞ്ഞ് നിഷേധിക്കും. ഞാന് വിഷയരൂപത്തിൽ അനുഭവപ്പെടുന്നത് ഒന്നും തന്നെ ബ്രഹ്മത്തിന്റെ വാസ്തവരൂപമുണ്ട്, സത്യദാനന്ദം എന്ന് പറയുന്നിടത്തും അനുഭവ വിഷയമായിരിക്കുന്ന സത്തോ ചിത്തോ ആനന്ദോ എല്ലാം സ്വാഭാവികമാണ്. ഉപാധികളിലൂടെ അങ്ങനെ അനുഭവപ്പെടുക, അങ്ങനെ ഉപാധികളിലൂടെ ഇതെല്ലാം അനുഭവപ്പെടുന്നതിനോട് ഉറവിടം ഉണ്ടായിരിക്കും, അത് നിരുപാധികമാണ്. അതിൽ നിന്നാണ് സത്തും ചിത്തും ആനന്ദവുമെല്ലാം അനുഭവപ്പെടുന്നത് എന്ന് പറയാം. പക്ഷെ അവിടെ അങ്ങനെ ഒരു അനുഭവത്തിന് മുഖ്യമായ പങ്ക് വഹിക്കുന്നത് ഉപാധികളാണ്, അന്ധകരണം, ബാഹ്യകരണങ്ങൾ, ശരീരം, അത് തന്നെ പല രൂപത്തിലുള്ള. ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇത്തരം അനുഭവങ്ങളുണ്ടാവുന്നത്. അത് സച്ചിദാനന്ദത്തെയും മറ്റും എന്തുകൊണ്ട് സർവത്ര ബ്രഹ്മ ലിംഗമായി പറയുന്നു, പ്രക്ഷണമായി പറയുന്നു, എന്തുകൊണ്ടാണ് അത് സർവത്ര മാറ്റമില്ലാതെ ഏകരൂപത്തെ അനുഭവപ്പെടുന്നുണ്ട്. സത്ത് സത്തായി തന്നെ അനുഭവപ്പെടുന്നു, അത് അസത്തായി അനുഭവപ്പെടുന്നില്ല. ആനന്ദം ആനന്ദമായി തന്നെ അനുഭവപ്പെടുന്നു, മാറുന്നില്ല. ജ്ഞാനം ജ്ഞാനമായി തന്നെ അനുഭവപ്പെടുന്നു. അതിൻ്റെ അനുഭവ സ്വരൂപത്തിൽ ഒരിടത്ത് മാറ്റമുണ്ട്. അപ്പം അങ്ങനെ മാറ്റമില്ലാത്തതുകൊണ്ട് ആത്യന്തികമായി മാറ്റമില്ലാത്ത ഒരു സത്യത്തെ ആശ്രയിച്ച് ഈ ഉപാധികളിലൂടെ ഈ അനുഭവങ്ങളുണ്ടാകുന്നു എന്ന് തീരുമാനിക്കുകയാണ്. എന്തായാലും അത് അനുഭവത്തിന് വിഷയമായിരിക്കുന്നത് സത്തായാലും ശരി, ജ്ഞാനമായാലും ശരി, ആനന്ദമായാലും ശരി, അതതിൻ്റെ വാസ്തവരൂപമുണ്ട്. അതുകൊണ്ടാണ് വാസ്തവരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ പലയിടത്തും പറയും എന്താണ് അത് അനുഭവ അതീതമാണ്. ഒരേ സമയം അത് അനുഭവ വിഷയവുമാണ്, അതേസമയം തന്നെ അനുഭവ അതീതവുമാണ്. അനുഭവ വിഷയമാകുന്നത് എങ്ങനെ? ഉപാധികളും. അനുഭവ അതീതമായിരിക്കുന്നത് എങ്ങനെ? അതുകൊണ്ടാണ് അതിനെ ദൃഷ്ടാന്തമായിട്ട് ഒന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും മനസ്സിലാകുന്ന ദൃഷ്ടാന്തം എന്താണോ സുഷുപ്തി, വേറൊന്നും പറയാൻ. അതൊരവസ്ഥയാണ് ഇവിടെ പ്രകൃതി. മുക്തി എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. പക്ഷെ എന്താ അവസ്ഥ? ബ്രഹ്മം തന്നെ. അതുകൊണ്ടാണ് അവസ്ഥാത്രയേന്ദ്രഗുണം മറ്റും പറയുമ്പോൾ പറയുന്നത് എല്ലാ അവസ്ഥകളിലും മാറുന്ന അവസ്ഥകളിലെല്ലാം മാറാതിരിക്കുന്നു. അങ്ങനെ പറയും ഈ മാറാതിരിക്കുന്ന ഒന്നിനെയും ഇവിടെ അവസ്ഥ എന്ന് പറയും. മാറിക്കൊണ്ടിരിക്കുന്നതും അവസ്ഥയല്ല. പിന്നെന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? വ്യത്യാസം ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ അവസ്ഥ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതിനാണ്. ജാഗ്രത ആയാലും ശരി, സുഷുപ്തി ആയാലും ശരി, സ്വപ്നമായാലും ശരി, മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മാറാതിരിക്കുന്നതിനും അവസ്ഥ എന്ന് പറയും. കാരണതല്ല ഈ അവസ്ഥകളും അനുസ്യൂതമായതുകൊണ്ട് അതിന് അവസ്ഥ എന്ന് പേര് പറയുന്നു. അത് അവസ്ഥ എന്ന് പറഞ്ഞതുകൊണ്ട് അത് മാറ്റമുള്ളതാണെന്നർത്ഥമില്ല. എന്നാൽ മാറ്റമുള്ള അവസ്ഥകൾ അതിന് സ്ഥായിയായി ഒരിക്കലും നിൽക്കാനും കഴിയില്ല. അതാരുടെ നിയന്ത്രണത്തിലല്ല. മാറ്റം എന്ന് പറയുന്നത് എന്താണ്? അത് ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ്. ജാഗ്രതത്തിലേക്ക് വരിക, സ്വപ്നത്തിലേക്ക് പോവുക, സുഷുപ്തിയിലേക്ക് പോവുക, വീണ്ടും വരിക, ഇത് പ്രകൃതി നിയമമായി. ഇതിന്റെ മേലാർക്കാ സ്വാതന്ത്ര്യമുള്ളത്? എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ല, അതിങ്ങനെ മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതുകൊണ്ട് ഈ അവസ്ഥകളെ സത്യം എന്ന് പറയുന്നു, അതിനെ ബാധിതം എന്ന് പറയുന്നു. ഒരവസ്ഥയിൽ മറ്റൊരവസ്ഥയ്ക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ഇതിനാധാരമായിരിക്കുന്ന മാറാത്ത അവസ്ഥ ആണ് മുഖ്യാവസ്ഥ. അതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെയൊക്കെ നിഷേധിക്കേണ്ടി വരും. ഇതിനെയൊക്കെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമായും പറയുന്നത്. എന്താണ് നീതി നിത്യാത്മാ എന്ന് പറയുന്നത്? ജാഗ്രതത്തിലുള്ള സർവത്തിനെയും നിഷേധിക്കാൻ ജാഗ്രതത്തിനെ നിഷേധിച്ച, സ്വപ്നത്തിലുള്ള സർവത്തിനെയും സ്വപ്നത്തിൽ നിഷേധിക്കുന്നതിലൂടെ സുഷുപ്തിക്കും അവസ്ഥ എന്നൊരു ഭാവം ഉണ്ടെന്നുകൊണ്ട് മാറുന്നു, സ്ഥായീകരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതും അനിച്ഛയ ഇച്ഛ കൊണ്ടല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അനിച്ഛയെന്നെ അത് മാറിപ്പോകും. അപ്പോൾ അതും നിഷേധിക്കേണ്ടി വരും. പക്ഷെ എന്നാലും അതിനെ മാത്രമേ ദൃഷ്ടാന്തമായി കാണിക്കാൻ പറ്റൂ, വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട്. അപ്പോൾ അവിടെ സത്യദാനന്ദം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അവിടെയാണ് കുഴപ്പം, ആശയക്കുഴപ്പം. സുഹൃത്തിയിൽ സത്യദാനന്ദം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? കാരണം അവിടെ ഈ പറയുന്ന ബ്രഹ്മം കേവലമായ സത്തായി നിൽക്കുന്നു എന്നാണ്. കേവലമായ സത്തായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പോലെ അനുഭവ വിഷയമായി നിൽക്കുന്നില്ല. അനുഭവ വിഷയമായൊന്നും അസത്യമായി മാറുന്ന അവസ്ഥ. ജ്ഞാനമോ അതും കേവല ജ്ഞാനമായി നിൽക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളെ പോലെ അനുഭവ വിഷയമായി നിൽക്കുന്നില്ല. അതുകൊണ്ടെന്താ അവിടുത്തെ വിശേഷത? ജ്ഞാനവും അതുപോലെ അവിടെ ജ്ഞാനവും സത്തയും കേവല ജ്ഞാനരൂപത്തിൽ, കേവല സത്താരൂപത്തിൽ നിൽക്കുന്നതുപോലെ ആനന്ദവും കേവല ആനന്ദമായി സ്ഥിതി ചെയ്യുന്നു. അതിനാണ് മുക്തിക്ക് കൈവല്യം എന്നുള്ള സത്യ ഉപയോഗിക്കുന്നത്. എന്തുവരുന്നു? ഈ ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പോലെ അനുഭവ വിഷയമായ ആനന്ദമല്ല, അത് മാർഗമാണ്. എത്ര വലിയ ആനന്ദമായത് കൊണ്ടാണ് ഭൂമാവൈ നിരതിശയമായ ആനന്ദമായ ആണത് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ ആനന്ദം അനുഭവരൂപത്തിലില്ല, ആനന്ദത്തെ ആരും ആഗ്രഹിക്കുന്നില്ല, ആനന്ദത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളില്ല, ഒന്നുമില്ല. എന്നാൽ അത് നിരുപാധികമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബൃഹദാരണ്യത്തിൽ തന്നെ പറയും അത് അദ്വയമാണ്. എന്തുകൊണ്ടാണ് അതിനെ അദ്വയം എന്ന് പറയാൻ കാരണം? ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം നമുക്ക് ഇത് ആനന്ദമാണ്, ഇത് സത്താണ്, ഇത് ജ്ഞാനമാണ്, ഇങ്ങനെ നമുക്ക് വേർതിരിക്കാൻ പറ്റും ബുദ്ധി കൊണ്ട്. അനുഭവത്തിൽ ഇതെല്ലാം വേറെ വേറെയാണ്. എന്നുവെച്ചാൽ അവിടെ ഭേദമുണ്ടെന്നർത്ഥം, ദ്വൈതമുണ്ടെന്നർത്ഥം. സുഹൃത്തിൽ ഇത് മൂന്നും ഏകരൂപത്തിൽ സ്ഥിതി ചെയ്തു. പ്രത്യേകിച്ചൊരു ജ്ഞാനമില്ല, സത്തയിൽ നിന്ന് വേറിട്ടൊരു ജ്ഞാനമില്ല, ജ്ഞാനത്തിൽ നിന്ന് വേറിട്ടൊരു സത്തയില്ല, ഇതിൽ നിന്ന് വേറിട്ടൊരു ആനന്ദമില്ല. ഏകീഭൂത എന്ന് പറയുന്നത് സത്ത് ചിത്ത് ആനന്ദ ഏകരൂപത്തിലിരിക്കും. ഏകരൂപത്തിൽ വന്നാൽ അവിടെ അനുഭവിക്കുന്നവൻ എല്ലാ അനുഭവ വിഷയമായിട്ടുള്ള ഈ മൂന്നിലൊന്നും തന്നെ വധായി അദ്വയം അദ്വയം കേവല ഏകോ എന്നുള്ള ഉപനിഷത്ത് പറയുന്ന അതാണ്. അങ്ങനെയുള്ള ബ്രഹ്മം അതാണ് അതിന്റെ വാസ്തവസ്വരൂപം പരമാർത്ഥം. അത് പരമാർത്ഥമാണ് എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം അത് പരമാർത്ഥമായതുകൊണ്ടാണ് ആ അവസ്ഥയിൽ നിന്ന് വിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത് പരമാർത്ഥമല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? സുഷുപ്തിയിൽ എന്ത് സംഭവിക്കും? ശൂന്യത സംഭവിക്കും. നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. പിന്നെ സുഷുപ്തിയെ കുറിച്ച് സങ്കല്പങ്ങളില്ല, സുഷുപ്തിയെ കുറിച്ച് നമുക്ക് അനുഭവങ്ങളില്ല, സ്മരണകളില്ല, പ്രത്യക്ഷയില്ല, കേവല ശൂന്യമായി. അപ്പോൾ അത് പരമാർത്ഥമാണ്, സത്യമാണ്. അപ്പോൾ പരമാർത്ഥത്തിന്റെ സ്വരൂപത്തിന് ദൃഷ്ടാന്തമായി അതേ പറയാൻ പറ്റും, വേറൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ചർച്ച ചെയ്യുന്നത്. അവിടെ മാത്രമേ നമുക്ക് നേതി നേതി എന്ന് പറഞ്ഞ സർവത്തെയും നിഷേധിക്കാൻ കഴിയൂ. സ്ഥൂലമനണം ഒടിയാതെ തന്നെ പറയും. കൂടുതൽ വിഷയം ചർച്ച ചെയ്യുന്നത് ബൃഹദാരണ്യത്തിലാണ്, മൈത്രേയ ബ്രാഹ്മണത്തിൽ. അതിനു മുമ്പ് വരുന്ന അധ്യായത്തിൽ, അതിനു മുമ്പ് വരുന്ന ജനകയാജ്ഞവൽക്കിയ സംവാദത്തിൽ ഈ ഭാഗങ്ങളിലാണ് ഇത് വളരെയധികം ചർച്ച ചെയ്യുന്നത്. ഉപനിഷത്തിൽ അതുപോലെ തന്നെ, ഉപനിഷത്തിലും അവിടെ ഒരേ രൂപത്തിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഭാഷ്യത്തിലും അങ്ങനെ തന്നെ. ചന്ദോഗ്യത്തിലും മുണ്ടകത്തിലും എല്ലാം ഇത് വരുന്നുണ്ട്. അതൊരു അതിശയകരമായ കാര്യമാണ്. പല ഭാഗങ്ങളിൽ പല ശാഖകളിലും ഏകരൂപത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും ഒരേ രൂപത്തിൽ തന്നെയാണ് ഇതിന്റെ അറിവുണ്ടായത്. എത്ര നാണ്യ പശ്യതി ചന്ദ്രൻ. ഇതോടെ ഭാഷകാരൻ സുഹൃത്തിയായിട്ട് ബന്ധപ്പെടുത്തി വേറെ ഏത് സ്ഥലമാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? നാണ്യ പശ്യതി, ഒന്നിനെയും കാണുന്നില്ല, ഒന്നിനെ അറിയുന്നില്ല, വേറെ ഒരു സ്ഥലവും പറയാൻ പറ്റില്ല. സമാധി പോലും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സമാധിയെക്കുറിച്ചും പറയുന്നതോടെ ഞാൻ വിശിഷ്ടമായ ആനന്ദത്തെ അനുഭവിച്ചു, അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും അനുഭവിച്ചു എന്നാണ്. അനുഭവിക്കുന്നവന്റെ ഒരു അവകാശവാദമാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായി. എന്നാൽ അന്യ പശ്ചിതി എന്ന് പറയാൻ പറ്റും, പറയാൻ പറ്റും. അവിടെ അദ്വയം എന്ന് പറയുന്നുണ്ടെങ്കിൽ ജാഗ്രതത്തിൽ അദ്വൈതം എന്ന് പറയുന്നത് പോലെയാണ്. ജാഗ്രതത്തിൽ അദ്വൈതം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? ദ്വൈതത്തെ അനുഭവിച്ചുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നു. അങ്ങനെ പറയാൻ കഴിയുമോ? ജാഗ്രത ദ്വൈതത്തെ അനുഭവിക്കാതെ അദ്വൈതം എന്ന് പറയാൻ കഴിയും? അനുഭവിച്ചുകൊണ്ടേ പറയാൻ പറ്റും. എവിടെയെങ്കിലും അങ്ങനെ അദ്വൈതം എന്നുള്ള വ്യവഹാരം ഉണ്ടെങ്കിൽ, എന്നുവെച്ചാൽ അറിയുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അദ്വൈതത്തെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് അദ്വൈതത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അതില്ലെങ്കിലോ വ്യവഹാരമില്ല. മനോവാക്കായ വ്യവഹാരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വരും. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് എന്തേ പറയാൻ പറ്റും? സുഷുപ്തി. അതെന്തിനാണ് അതിനെ പറയുന്നത്? കാരണം ഈ ആനന്ദം എന്ന് പറയുന്നതിന് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം. അത് ജ്ഞാനവും സത്യവും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അത് കൊണ്ടാണ് പറയുന്നത് വിശേഷ ജ്ഞാനം, വിശേഷമായ സത്ത. സത്ത എന്ന് പറയുമ്പോൾ സത്തയുടെ അനുഭവം, വിശേഷമായ ആനന്ദം എന്ന് പറയുമ്പോൾ ആനന്ദത്തിന്റെ അനുഭവം. ജ്ഞാനത്തിനോട് ബന്ധപ്പെട്ടാണ് മറ്റു രണ്ടും നിൽക്കുന്നത്. ജ്ഞാനം അതിന് നമുക്ക് അനുഭവിക്കേണ്ട കാര്യമില്ല. ജ്ഞാന സ്വയം തന്നെ അനുഭവ രൂപമാണ്. അതെവിടെ ആയാലും ശരി, ജാഗ്രത ആയാലും ശരി, സ്വപ്നമായാലും ശരി, സുഷുപ്തി ആയാലും ശരി, ജ്ഞാന സ്വയം അനുഭവ രൂപമാണ്. പക്ഷെ ആനന്ദവും സത്യം എങ്ങനെയല്ല, അതിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് അത് അനുഭവിക്കുന്നു? അത് അനുഭവിച്ചിട്ടാണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നതും മറ്റ് വ്യവഹാരങ്ങൾ ഏർപ്പെടുന്നതും. അത് ജ്ഞാനത്തിന് വിഷയമായി വരുന്നു. അതിന്റെ നിലനിൽപ്പ് തന്നെ ഇവിടെ ജ്ഞാനത്തെ ആശ്രയിച്ച, എവിടെ അതിന്റെ നിലനിൽപ്പ് ജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കുന്നു? ജാഗ്രത സ്വപ്നങ്ങളിലും അവിടെ ബോധം അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ആനന്ദം? എന്ത് സത്ത ഒന്നും. പക്ഷെ സുഷുപ്തിയിലേക്ക് വരുമ്പോഴോ ഇതൊന്നിനൊന്ന് വേർതിരിയാത്തോ, ഇത് ഒന്നും മറ്റൊന്നിനപേക്ഷിക്കുന്നില്ല. അതായത് ആനന്ദവും സത്തയും ഒന്നും ജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല, ഏകീഭൂതമായിരിക്കുന്നു. അതാണ് വാസ്തവമായ ആനന്ദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അനിയന്ത്രിതമായിട്ട് ജീവൻ അതിൽ പെട്ടുപോകും. ജീവൻ ശരിക്കും അതിൽ പെട്ടുപോവുകയാണ്. ജീവൻ അതിൽ പെടുകയും അതിൽ നിന്ന് മോചിതനാകുകയും ചെയ്യുകയാണ് അല്ലേ? സുഹൃത്തിയിലേക്ക് ആൾക്കാർ മലിഞ്ഞു കയറി പോകുന്നില്ല, അതിൽ പെടുകയാണ് സ്വാഭാവികമായിട്ട്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കൃത്രിമമായ മാർഗങ്ങളെ സ്വീകരിക്കേണ്ടി വരും. മറിച്ച് സ്വാഭാവികമായ ജീവന്റെ ഗതി എന്ന് പറയുമ്പോൾ എന്താണത്? അതിൽ പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവശൂന്യമായിരിക്കുകയാണ്. അനുഭവശൂന്യതയാണ് നമ്മൾ പറയുന്നത്. അതൊന്നും പറഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. പിന്നെ അങ്ങനെ അറിഞ്ഞില്ല എന്ന് ചിന്തിച്ചാലും വീണ്ടും ജാഗ്രത, വീണ്ടും പല കൽപ്പനകൾ വീണ്ടും വരുന്നു. അത് സുഖത്തെ കൽപ്പിക്കാമെങ്കിൽ ദുഃഖത്തെയും കൽപ്പിക്കാം. കൽപ്പനകൾക്ക് ഓരോ ന്യായീകരണവും പറയാം. നല്ല സുഖമായിരുന്നു, സുഷുപ്തി നല്ല സുഖമായിരുന്നു. എന്താ അസുഖമായിരുന്നു? അവ നമ്മൾ പറയും അവിടെ വലിയ ആനന്ദത്തെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പറയാമല്ലോ, ദുഃഖമായിരുന്നു, ശരിയായില്ല, ദുഃഖമായിരുന്നു, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് സുഖമായില്ല. അപ്പൊ നമുക്കവിടെ ദുഃഖത്തെയും കൽപ്പിക്കേണ്ടി വരത്തില്ല. അത് ശരിയായ സുഷുപ്തി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സുഷുപ്തി സുഖം, ഒരു സുഷുപ്തിയിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനല്ല ജാഗ്രതയിലേക്ക് വരുന്നെങ്കിൽ, സുഷുപ്തി എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ച് ഒരു ദുഃഖസ്മരണയാണ്. കുറെ ഉറക്കം ശരിയായില്ല, വലിയ പ്രയാസമായത് ദുഃഖമായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, അവിടെ ദുഃഖം ഉണ്ട്. അതെല്ലാം ജാഗ്രതയിലെ കൽപ്പനകളാണ്. വാസ്തവ സുഷുപ്തി എന്ന് പറയുമ്പോഴോ അത് അദ്വൈതമാണ്. അവിടെ ഒന്നിനെ അനുഭവിക്കാൻ കഴിയത്തില്ല. സുഖത്തെയോ ദുഃഖത്തെയോ ജ്ഞാനത്തെയോ അജ്ഞാനത്തെയോ ആനന്ദത്തെയോ ഒന്നും അനുഭവിക്കാൻ കഴിയത്തില്ല. അതാണ് ശരിയായ സുഷുപ്തി. അവിടെ അനുഭവ വിഷയമാകുന്നത് അതാണ് പറയുന്നത്. ഏകലിംഗം എന്ന് പറയുന്നത് ഏകരൂപം എന്ന് പറയുന്നത് അതിന് സമമാണ് മുക്തി അവസ്ഥ എന്ന് പറയുന്നത്. അജോഗി എന്നാ പിന്നെ അത് തന്നെ മുക്തിയവസ്ഥ എന്ന് പറഞ്ഞുകൂടെ, പിന്നെ അതല്ലേ കുറച്ചുകൂടെ സൗകര്യം, അതാണ് മുക്തിയവസ്ഥ. പക്ഷെ അത് മുക്തിയവസ്ഥ എന്ന് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? വീണ്ടും ബന്ധനം അനുഭവിച്ചുകൊണ്ട് അതിനെ മുക്തി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് മുക്തി എന്ന് പറയുകയാണെങ്കിലും വീണ്ടും ബന്ധനം അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോ അവിടെ പോലും ആനന്ദം അനുഭവത്തിൽ വരും നിലനിൽപ്പിന് ഇവിടെ കേവല മുക്തിയവസ്ഥയിൽ എങ്ങനെ ആനന്ദം വരുന്നു? പക്ഷെ ആനന്ദം എന്നുള്ള ശബ്ദം ഉപയോഗിക്കാം, പക്ഷെ അങ്ങനെ ഉപയോഗിച്ചാൽ അടുത്ത് എന്തായിരിക്കും? അത് നിരതിശയമായ ആനന്ദമാണ് എന്ന് പറയാൻ പറ്റും. ആദ്യം പറഞ്ഞത് എന്താണോ, ഇതിന്റെ എല്ലാം ഉറവിടമായി ബ്രഹ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ആനന്ദത്തിന്റെ മാത്രമല്ല, ദുഃഖത്തിന്റെയും ഉറവിടം അത് തന്നെ. എല്ലാ ദ്വന്ദ്വത്തിനും ഉറവിടമായിരിക്കുന്ന എന്താണ്? ബ്രഹ്മം തന്നെ. പിന്നെ ഈ വൈരുദ്ധ്യ രൂപത്തിലുള്ള ഈ ദ്വന്ദ്വങ്ങളെല്ലാം എങ്ങനെ എല്ലാത്തിനും അതെങ്ങനെ ഒന്ന് തന്നെ ഉറവിടമാകുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും പ്രിയമായിരിക്കുന്ന ആനന്ദത്തിനും അത് ഉറവിടമാണ്, അങ്ങേയറ്റം ദേഷിക്കുന്ന ദുഃഖത്തിനും ഉറവിടമാണ്. അപ്പോൾ ഒന്ന് അങ്ങനെ രണ്ടിനും ഉറവിടമായ ആനന്ദ കാരണം, കാരണം ജഗത്തിന് കാരണം ബ്രഹ്മം തന്നെ പറയും. അപ്പൊ ജഗത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നു എല്ലാത്തിനും കാരണം ബ്രഹ്മം. അതെന്താണ് കാരണം? എന്താണ്? വളരെ സിമ്പിളായ ഉത്തരമാണ് അദ്വൈതത്തിലുള്ളത്. ഇത്രയും ഒക്കെ ആലോചിക്കുന്നില്ല. ഉപാധികൾ, ഉപാധികളാണ് അതിന് കാരണം. ഉപാധികളോടാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഉപാധികൾ അതിനെ സത്വം രജസ് തമസ് എന്ന ഗുണങ്ങളായി വേർതിരിച്ച് അതിനനുസരിച്ച് ആണ് ഈ അനുഭവങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അനുഭവ വിഷയമായ പ്രപഞ്ചം നിലനിൽക്കുന്നതെന്നെല്ലാം പറയുന്നു. ഇതിനെല്ലാത്തിനും ആധാരമായിരിക്കുന്നതാണ് ബ്രഹ്മം. കേവല സുഖത്തിന് മാത്രമല്ല, ദുഃഖത്തിനും അത് തന്നെ. പക്ഷെ നേരിട്ട് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. സത്വത്തിൽ നിന്ന് സുഖം, രജസ് ദുഃഖം, തമസിൽ നിന്ന് മോഹം, ഇങ്ങനെയൊക്കെ വേർതിരിക്കുന്നത് കൊണ്ടാണ്. ഇതിനെക്കുറിച്ച് ആദ്യം വിശദമായി ചിന്തിച്ച് മനസ്സിലാക്കിയ സംഖ്യന്മാരാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞ പുരുഷൻ നിർഗുണനാണ്, പുരുഷനുമായിട്ട് ഒരു ബന്ധമുണ്ട്. നിർഗുണൻ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നതാണ് ഈ പറയുന്ന എല്ലാ വികാരങ്ങളും. സുഖം ആനന്ദം എന്ന് പറയുന്നത് വികാരമാണ്. മനയേവ, എല്ലാം മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ ഉള്ളത് തന്നെയാണ്, അനുഭവത്തെ നിഷേധിക്കാൻ പറ്റും. പക്ഷെ എവിടെയുള്ളത്? മനസ്സിലാണ്. അപ്പോൾ അത് മനസ്സിൽ ഇതൊക്കെ അനുഭവിക്കുന്നതുകൊണ്ട് അതിലും വലുത് നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ച് എത്തിച്ചേരുന്നതാണ് മുക്തി, മോക്ഷം. അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് പരമമായ സുഖത്തെയാണ്. എന്ന് വെച്ചാൽ ഈ സുഖത്തെക്കാളും വലിയൊരു സുഖത്തെ. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പമാണ് മനുഷ്യന് സ്വർഗം എന്നുള്ള ധാരണയിലെത്തിച്ചത്. എന്നെ ദുഃഖേന സമ്പിന്നം ജഗ്രസ്തു അനന്തരം എന്നെല്ലാം പറഞ്ഞ് സുഖത്തെ, അത് സ്വർഗമാണ്. വാസ്തവത്തിൽ സുഖത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. അപ്പം അത്തരം അനുഭവങ്ങളെ, ഈ അനുഭവങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്ന മനുഷ്യന്റെ സങ്കല്പമാണ്, ജീവസങ്കല്പങ്ങളാണ്. അപ്പം ജീവന്റെ സങ്കല്പത്തിൽ സ്വർഗവുമാകാം, ദോഷമൊന്നുമില്ല. പക്ഷെ അങ്ങനെ സ്വർഗത്തെ സങ്കല്പിക്കുമ്പോൾ അവന് നരകത്തെ സങ്കല്പിക്കേണ്ടി വരും. അതിന് മറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഏറ്റവും വലിയൊരു സുഖം, ദുഃഖമില്ലാത്ത സുഖം, അത് സ്വർഗം. ദുഃഖം മാത്രം അത് നരകം. ഇതൊക്കെ സങ്കല്പ സൃഷ്ടങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ചരട് പറയുന്നു, അത് മതി, അതാണ് മുക്തി, സ്വർഗത്തിലെത്തിച്ചേരുന്നതാണ് മുക്തി. പക്ഷെ അദ്വൈതി പറയുന്നത് എന്താണ്? അതുപോലെ അതും നശ്വരമാണ്. അപ്പൊ സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയാണ് ദുഃഖേന സമ്പന്ന, ദുഃഖവുമായിട്ട് ലേശവും ബന്ധമില്ലാത്തത്, ഒരു കാലഘട്ടത്തിലും ദുഃഖം അങ്ങോട്ട് കടന്നു വരാത്തത്, സുഖം ദുഃഖം ഇങ്ങനെ മാറി മാറി വരാത്തത്, അങ്ങനെയുള്ള ഒരു ആനന്ദം, അതാണ് സ്വർഗം. അപ്പൊ ഇവിടെ പറയുന്ന മുക്തി അവസ്ഥ എന്ന് പറയുന്നത് സ്വർഗമല്ല, സ്വർഗീയ സുഖമല്ല. നമുക്ക് അങ്ങനെ ഒരു സ്വർഗീയ സുഖത്തെക്കുറിച്ച് സങ്കല്പം ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാം. അതിൽ പരിശ്രമിച്ച ചേരാം എന്ന് കൽപ്പിക്കാം, ഊഹിക്കാം, അങ്ങനെ എത്തിച്ചേരാം. തൽക്കാലം അവിടെ അല്ലെങ്കിൽ, പക്ഷെ അത് മുക്തിയാകത്തില്ല. അങ്ങനെയുള്ള ഒരു ആനന്ദമല്ല മുക്തി എന്ന് പറയും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ആനന്ദം ഇങ്ങനെ പ്രകടമാകുന്നു, പ്രകടമാകുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് ഭാഷകാരന്റെ കാഴ്ചപ്പാടിന് യോജിക്കുന്നതല്ല, അത് ഭാഷ്യ വ്യാഖ്യാതാക്കളുടെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചു. വിദ്യുതേജ സ്വതസിദ്ധ നിത്യനിവൃത്ത അനർത്ഥ സ്വപ്രകാശ ബ്രഹ്മാനന്ദ ബ്രഹ്മ ആനന്ദാത്മനാപതിഷ്ഠതേ ജനവദ്യം. ബ്രഹ്മം ആനന്ദരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഭ്രാന്തികളുണ്ട്. അതും പറയുന്ന കാര്യമൊക്കെ ശരിയാണ്. അനർത്ഥങ്ങൾ നിവർത്തിക്കുന്നു, ജ്ഞാനം ഉണ്ടാകുന്നു, അനർത്ഥ കാരണമായ അജ്ഞാനമില്ലാതാകുന്നു. ആനന്ദാത്മന എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, വിഭ്രാന്തി ഉണ്ടാകുന്നു. കാരണം ആനന്ദാത്മന സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള എന്റെ പരമാവധി. എങ്ങനെ മനസ്സിലാക്കും? സുഷുപ്തി പോലെ. അതിന് ശരിക്കും വിശകലനം ചെയ്ത് മനസ്സിലാക്കിയാൽ എന്താണോ അത് തന്നെയാണ് ശരീരനാശത്തിന് ശേഷവും അതുപോലെ ഒരവസ്ഥ. അതിനാണ് ഭാഷകാരൻ മുഖ്യമായ മുക്തി എന്ന് സ്വീകരിക്കുന്നു. അവിടെ പിന്നെ ഈ ദ്വൈതാനുഭവങ്ങളല്ല, ദ്വൈതമില്ലെങ്കിൽ അത് ഏകമായി അദ്വൈതമായി. അതിനാണ് പറയുന്നത് അതാണ് കേവല ബ്രഹ്മം, അതാണ് മുക്തി. അത് മരണശേഷമേ ഉള്ളൂ. ജീവൻ മുക്തിയെക്കുറിച്ചല്ല പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളവിടെ എത്തിപ്പെടുന്നു, അതാണ് സുഷുപ്തി. പക്ഷെ അത് മുക്തിയല്ല. മരണശേഷം ആണ് വാസ്തവ മുക്തി എന്ന് പറയും. അതും ആർക്ക്? എല്ലാവർക്കും അല്ല. എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. പിന്നെ എന്താണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് പറയുന്നു മുക്തിക്ക് ബോധം വേണം, അറിവുകൂടെ വേണം. അറിഞ്ഞിട്ട് മരിച്ച, അറിഞ്ഞിട്ട് ശരീരനാശം സംഭവിച്ചു, അതാണ് കേവല ബ്രഹ്മാവസ്ഥ. പക്ഷെ അങ്ങനെ ഒരു കേവല ബ്രഹ്മാവസ്ഥ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരുപോലെയാണ്. ആണ് ജാഗ്രതത്തിന് സ്വപ്നത്തിന് സുഷുപ്തിയിലും എല്ലാം. പക്ഷെ അറിവിനൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആണ് പറയുന്നത് അറിഞ്ഞിട്ട് അറിവിന് ശേഷം. അതുകൊണ്ടാണ് അറിവ് കൊടുക്കുന്നത്. ബ്രഹ്മത്തെ കേവലമായി സ്വീകരിക്കുക, ഇങ്ങനെ സ്വീകരിക്കേണ്ടി വരും. അറിവ് കൊണ്ട് മുക്തി എന്നുള്ളത് സ്വീകരിക്കേണ്ടി വരും. ബ്രഹ്മത്തെ അദ്വൈതമായി സ്വീകരിക്കുന്നു, അറിവ് കൊണ്ട് മുക്തി എന്നുള്ളതിനെ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ഏതെങ്കിലും ആനന്ദത്തിന്റെ പ്രകടഭാവം എന്ന് എല്ലാം മനസ്സിലാക്കുന്ന അവസ്ഥയാണ്. കേവലം ബ്രഹ്മ ആവശ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമാണ്. രണ്ടാമതൊന്നില്ല, അദ്വൈതമാണ്, ഏകമാണ് എന്ന് തന്നെ മനസ്സിലാക്കും. ആ ബ്രഹ്മാവസ്ഥയെ വിശദീകരിക്കാനാണ് ഈ ശ്രുതികളെല്ലാം ഇവിടെ പറയുന്നത്. ബ്രഹ്മവേദം അമൃതം പുരസ്ഥ ദക്ഷിണത ഉത്തരത എന്നെല്ലാം പറയുന്നത് എന്താണ്? ഇവിടെ എല്ലാ തരത്തിലുള്ള ദ്വൈതത്തെയും നിഷേധിക്കും. ദ്വൈതത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വൈത അനുഭവങ്ങളെ നിഷേധിക്കുകയാണ്. അനുഭവത്തിലാണല്ലോ ദ്വൈതം നിലനിൽക്കുന്നത്. അനുഭവമില്ലെങ്കിൽ ഇവിടെ ദ്വൈതം, അനുഭവമില്ലെങ്കിൽ ദ്വൈതമില്ല. എല്ലാ ദ്വൈത അനുഭവങ്ങളെയും നിഷേധിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണിത് പറയുന്നത്. ബ്രഹ്മവേദം അമൃതം പുരസ്താ ദക്ഷിണ പശ്ചാത് പുരസ്താ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് എല്ലാം ബ്രഹ്മമാണ് എന്ന് പറയുന്നു. ഇത് സർവമേതായ ആത്മ. അങ്ങനെയുള്ള ബ്രഹ്മം തന്റെ സ്വരൂപം തന്നെ, താനായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ് ഈ ദ്വൈത അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനന മരണ രൂപത്തിലുള്ള സംസാരം എന്ന് ശാസ്ത്രത്തിൽ വ്യവഹരിക്കുന്ന ഈ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ്, താനായിരിക്കുന്നത് തന്നെയാണ്. അതിനുവേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത്, ഇതം സർവം ഇതയം ആത്മാ സ്വായേഷ മഹാൻ ആത്മാ അജരു അമരു അമരു അഭയു ബ്രഹ്മ എന്ന് പറയും. പ്രധാനത്തിൽ നാലാം അധ്യായം, നാലാം ഖണ്ഡത്തിൽ, അഞ്ചാം ഖണ്ഡത്തിലെല്ലാം ഈ കാര്യത്തെ വിശദീകരിക്കുന്നു. എത്രത്തു അസ്യ ശ്രമം ആത്മീവ ഭൂത് തത്കേന കമ്പശി. ഇതിവിടെ വരുന്നത് മൈത്രീ ബ്രാഹ്മണത്തിൽ, മൈത്രീ ബ്രാഹ്മണത്തിലാണത്. ഈ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള എല്ലാ അവകാശവാദങ്ങളെയും നിരീക്ഷിക്കുക, ഇവിടെ നിഷേധിക്കും. എന്ത് കർണം കൊണ്ട് എന്ത് വിഷയത്തെ അവൻ അനുഭവിക്കും? അവിടെ ഒരു കർണവും പ്രവർത്തിക്കുന്നില്ല, അനുഭവിക്കാൻ ഒരു വിഷയവുമില്ല. സുഷുപ്തി പോലെ അങ്ങനെ മനസ്സിലാക്കണം. ഇനി സുഷുപ്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സുഷുപ്തി നമുക്ക് എങ്ങനെ വേണോ ജാഗ്രതയിൽ നിന്ന് കൽപ്പിച്ച് വികലമാക്കാം. അവിടെയും കർണങ്ങളുണ്ട്, അവിടെയും അനുഭവത്തിന് വിഷയമുണ്ട് എന്ന് കർണം കൽപ്പന ജാഗ്രതത്തിലെ സാധ്യമാവും, സുഷുപ്തി സാധ്യമാവും. അവിടെ കർണങ്ങളൊന്നും അവശേഷിക്കാന്നുകൊണ്ട് കൽപ്പന സാധ്യമല്ല. പക്ഷെ ജാഗ്രതയിലിരുന്ന് കൽപ്പിച്ചതെല്ലാം ഉണ്ടാക്കാം. ഏതുപോലെ മുക്തിയിൽ തന്നെ പലതരത്തിലുള്ള കൽപ്പനകളുമുണ്ട്, പലതരത്തിലുള്ള മുക്തിയെ കൽപ്പിക്കുന്ന പോലെ സാലോക്യ സാമീപ്യ സാരൂപ്യ സാമീപ്യം ഇങ്ങനെയൊക്കെ പറയുന്നു. നാനാ മുക്തികളെ പറയുന്നുണ്ട്. പരന്മയി അന്വരിഷ്ഠി ഇങ്ങനെയൊക്കെ പലതരത്തിൽ മുക്തിയെ കൽപ്പിക്കുന്നു. വേണ്ടി വന്നാൽ അവിടെയും കൽപ്പിക്കും. പക്ഷെ അങ്ങനെ കൽപ്പിക്കണമെങ്കിൽ ജാഗ്രത വേണം. എന്തുകൊണ്ട്? ഇവിടെ മാത്രമേ കാര്യവും കരണവും എല്ലാം പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് സുഷുപ്തിയെ സംബന്ധിച്ച് നമുക്ക് പല വികല കൽപ്പനകളും ആകാം. പക്ഷെ അത് അവിടെ ഒന്ന് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ കരണമില്ല, കൽപ്പനയ്ക്കുള്ള കരണങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ ആ നിമിഷം അത് നഷ്ടപ്പെടുന്നു. ആ നിമിഷം സ്വപ്നത്തിലേക്കോ ജാഗ്രതത്തിലേക്കോ കടക്കുന്നു. അവിടെ എന്തിനെങ്കിലും അറിഞ്ഞാൽ, എന്തിനെങ്കിലും അനുഭവിച്ചാൽ ത്രിപുടിയായി. പക്ഷെ ചിലർക്ക് വളരെ നിർബന്ധമാണ്, അവിടെയും എന്തെങ്കിലും കൽപ്പിച്ചേ മതിയാവും. അവിടെയും അജ്ഞാനത്തെ കൽപ്പിക്കണം, അവിടെയും ആനന്ദത്തെ കൽപ്പിക്കണം എന്ന്. അതവിടെ സാധ്യമല്ല, അതുകൊണ്ട് ജാഗ്രതയിലിരുന്നുകൊണ്ട് കൽപ്പിക്കും. എന്തായാലും അവിടെ അത് സാധ്യമല്ല. സാധ്യമായാൽ അത് സൃഷ്ടി അല്ലാതാകും. ജാഗ്രതയിലിരുന്ന് കൽപ്പിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? സുഹൃത്തിയെ സംബന്ധിച്ച് ഏതൊരു ബോധമാണോ വാസ്തവബോധമാണോ ജാഗ്രതയിലുണ്ടാകേണ്ട അത് നഷ്ടപ്പെടും. അപ്പോൾ ഏത് കാര്യവും നമുക്ക് തർക്കവിതർക്കങ്ങളിലൂടെ സ്ഥാപിക്കാനോ നിഷേധിക്കാനോ ഏതിനെയും സോറി. പക്ഷെ ഇത് തർക്കത്തിന്റെ വിഷയമല്ല. കാരണം തർക്കം പ്രവർത്തിക്കാൻ നമുക്ക് അവിടെ പോയി തർക്കിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല. ഇവിടെ ഇരുന്ന് തർക്കിക്കാം. ഇത് തർക്കത്തിന്റെ വിഷയം. സുഹൃത്തിയിൽ ഒരു തർക്കവും സാധ്യമല്ല. അപ്പൊ തർക്കത്തിലൂടെ ഇത് സമർത്ഥിക്കേണ്ടതോ തർക്കത്തിലൂടെ നിഷേധിക്കേണ്ടതോ അല്ല എന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും സുഹൃത്തിയിൽ നിന്ന് ഭിന്നമായ അല്ലെങ്കിൽ സുഹൃത്തിയിൽ ഉള്ള ഒരനുഭവത്തിലൂടെ സമർത്ഥിക്കാനും നിഷേധിക്കാനും കഴിയും. സുഹൃത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, അതൊരനുഭവമാണെന്ന് പറയും. എന്നാൽ അതിനർത്ഥം അതിനകത്ത് മറ്റൊരവസ്ഥയുണ്ട്, അതിനകത്ത് മറ്റൊരനുഭവം ഉണ്ടെന്നല്ല. അവസ്ഥയിൽ അവസ്ഥകൾ, അവസ്ഥയിൽ അനുഭവത്തിൽ അനുഭവങ്ങളെല്ലാം ജാഗ്രതയിലും സ്വപ്നത്തിലും. ജാഗ്രത എന്ന് പറയുന്നതിൻ്റെ ഒരു അനുഭവം, ഒരു വലിയൊരു അനുഭവം. അത് രണ്ടഗ്രങ്ങൾക്കിടയിലുള്ള ഒരു വലിയ അനുഭവം എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് സുഷുപ്തിയായിരിക്കും, മറ്റൊരു ഭാഗത്ത് സ്വപ്നമായിരിക്കും. അതിനിടയ്ക്കാണ് ജാഗ്രത വരുന്നത്. ഇത് തന്നെ ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിൽ പല അനുഭവങ്ങളും, പലതിനെ അനുഭവിക്കുന്നു, നാനാ വിഷയങ്ങളെ അനുഭവിക്കുന്നു. അപ്പോൾ അനുഭവത്തിൽ പല അനുഭവങ്ങളും. സ്വപ്നവും ഇതുപോലാണ്. സുഷുപ്തിയാണെങ്കിലോ അത് കേവലമായ ഏകമായ ഒരു അനുഭവം. അതിൽ വേറെ അനുഭവങ്ങളില്ല. എന്തുകൊണ്ട്? അത് അദ്വൈതമാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെ ദൃഷ്ടാന്തമായി അത് പറയും. അപ്പൊ ഇവിടെ നാലാം അധ്യായത്തിന്റെ നാലാം ഖണ്ഡത്തിലും ഭാഷ്യകാരം പറയും, ഇതുവരെ പറഞ്ഞ ഉപനിഷത്തിന്റെ സാരമാണ് ബ്രഹ്മത്തിന്റെ വിശേഷണങ്ങളാണ് പറയും. ഇതിനപ്പുറം ഇനി ബ്രഹ്മത്തെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാനില്ല. ബ്രഹ്മത്തിന്റെ അദ്വൈതമായ സ്വരൂപത്തെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ് ഇത് മൈത്രേയിയോട് യജ്ഞവൽക്കൻ ഇതൊക്കെ വിശദീകരിക്കുമ്പോഴും പറയും. എന്താണ് അവിടെ ഒരു അനുഭവമില്ല എന്ന്. ആരെ അനുഭവിക്കും? അതാണ് കേവലമായ ബ്രഹ്മമെങ്കിൽ ആ ബ്രഹ്മമാണ് മുക്തിയെങ്കിൽ മുക്തിയിൽ ആരെന്തിനെ അനുഭവിക്കണം? അവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാ ആനന്ദം മാത്രമായിട്ട് അനുഭവിക്കുന്നത്? സത്യം അനുഭവിക്കണം, ജ്ഞാനത്തെ അനുഭവിക്കണം, അതല്ലേ ബ്രഹ്മം? അപ്പോൾ സത്യയുടെ അനുഭവം വേറെ, ജ്ഞാനത്തിൻ്റെ അനുഭവം വേറെ, ആനന്ദത്തിൻ്റെ അനുഭവം വേറെ. ഈ ജാഗ്രത പോലെ പല അനുഭവങ്ങളുണ്ടാവും ദ്വൈതമായി. മുമ്പ് തന്നെ പറഞ്ഞു, എന്താണ് ബ്രഹ്മജ്ഞാനം? അത് ഏകരൂപമാണ്. അങ്ങനെ നാനാ വിഷയങ്ങളെല്ലാം എന്തുകൊണ്ട് ബ്രഹ്മം ഏകരൂപത്തിലായത്? ബ്രഹ്മേകരൂപത്തിലാണെങ്കിൽ അതിൻ്റെ ജ്ഞാനവും ഏകരൂപത്തിലായി. അവിടെ നാനാരൂപങ്ങൾ വരാൻ വഴിയും. അപ്പോൾ പിന്നെ അവിടെ ഏതെങ്കിലും ഒന്നിൻ്റെ അനുഭവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ മാത്രമായിട്ട് എന്തിന് ചുരുക്കണം? പല അനുഭവങ്ങളും വന്നു. അപ്പം അതൊക്കെ തർക്ക വിതർക്കങ്ങളുടെ വിഷയമാണ്. ഭാഷകാരൻ അവതരിപ്പിക്കുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അത് വികല്പരഹിതമാണ് എന്ന് വെച്ചാൽ തർക്കരഹിതമാണ്. അത് വ്യക്തമായി ദൃഷ്ടാന്തത്തിലൂടെ നമുക്ക് തർക്കരഹിതമായ അവസ്ഥ എന്നുള്ളതിനാക്കി നമുക്കത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രുതി ഇതിനെ കൂടി ചിന്തിച്ചറിഞ്ഞവരും ഭാഷകാരൻ അത് വിശദീകരിക്കുന്നുണ്ട്. ഇത്യാദി ശ്രുതിഭ്യ അതുകൊണ്ട് ഞാൻ ഇതുവരെ വിശദീകരിച്ചത് ഈ മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അതൊന്നും മുക്തിയോട് യോജിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് നമുക്ക് പരമാവധി ജാഗ്രതയിലിരുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്ര സുഷുപ്തി പോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഭക്ഷകന്റെ അഭിപ്രായം അനുസരിച്ച് അത്രയും കഴിയും. ബാക്കി ഞാൻ പറഞ്ഞു ഇത് ഭാഷകാലിന്റെ അഭിപ്രായം, ഇത് വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. ഇവിടെ പറഞ്ഞു ആനന്ദാത്മനാവതിഷ്ഠതയിൽ തെറ്റൊന്നുമില്ല. അനന്തരൂപത്തിൽ എന്ന് പറഞ്ഞു ഏക രൂപത്തിൽ എന്ന് പറഞ്ഞു എന്നർത്ഥം മനസ്സിലാക്കി കുഴപ്പമൊന്നുമില്ല. വാക്കുകളിൽ പിടിച്ച് തർക്കിച്ചിട്ട് കാര്യമില്ല. ആശയത്തിൽ ക്ലിപ്തത വരണം, നിശ്ചയം വരണം. ആനന്ദരൂപത്തെ സ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? ആനന്ദം എന്ന് പറയുന്നത് അദ്വയമായ അവസ്ഥയാണ്. വസ്തുഷ്ടി ആനന്ദമാണെന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. പിന്നെ ഇവിടെ അവിടെ തരാറ് വരുന്നു ത്രിപുടീ രൂപത്തിലുള്ള അനുഭവമാണെന്ന് പറയുന്നിടത്താണ് അവിടെയാണ് തകരാറ് വരുന്നത്. അങ്ങനെ ധരിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്. അദ്വൈതത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയം ആയതുകൊണ്ടാണ് ഇത് വിശദീകരിച്ചത്. ഇത് പറയുന്നിടത്തെല്ലാം ഇവർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ അദ്വൈതത്തെ സ്വീകരിക്കുക, അങ്ങനെ സ്വീകരിക്കാൻ നിർബന്ധിതനായി തീരും വ്യാഖ്യാതാക്കളെ. എന്നിട്ട് പിന്നെ അതിനകത്ത് അവർ ദ്വൈതം കൊണ്ടുവരും. അതാണ് വളരെ വിചിത്രം. ഇവിടെയും പറയുന്നത് സമ്പ്രതി വിദ്യായം അതിശയ അംഗീകാര ത്യജതി. വിദ്യയിൽ ഒരു തരത്തിലുള്ള അതിശയത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല. അദ്വൈതത്തെ സംബന്ധിച്ച് നിരതിശയമാണ്. അതിന് സത്തെന്ന് പറഞ്ഞാലും ചിത്തെന്ന് പറഞ്ഞാലും ആനന്ദം എന്ന് പറഞ്ഞാലും നിരതിശയമാണ്. അത് സ്വീകരിക്കുകയും പിന്നെ ആനന്ദ ആവിർഭാവം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇത് വരുന്ന ഈ പൊരുത്തൊക്കെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടും കൂടെ പറയാൻ പറ്റും. നിരതിശയമാണെന്ന് അംഗീകരിക്കുക, എന്നാൽ ഒരു ആവിർഭാവം എന്തോ ഒരു പ്രകടഭാവമാണ്. ഇങ്ങനെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ നാഡി ഞരമ്പുകളെല്ലാം പൊട്ടിപ്പോകുന്ന ഒരാനന്ദം, ഇതെല്ലാം തകർന്നു പോകുന്ന ഒരാനന്ദമാണ്. അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് വെച്ച് പിന്മാറി അതിൽ നിന്ന് എന്ന് ഇത് കഥ പറയുന്നതല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു ഭയങ്കരമായ ഒരു ആനന്ദമാണ്. കാരണം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്മാറി. ഈ വലിയ ടോർച്ചൊക്കെ കണ്ണിലടിച്ച കണ്ണടഞ്ഞു പോകുന്നു, വെളിച്ച സഹിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ശരി, എന്നിട്ട് ഇപ്പോഴോ കൂടുതൽ അടുത്തു കഴിഞ്ഞു ഇത്തരം ആനന്ദ അനുഭവത്തെക്കുറിച്ചൊക്കെ വർണ്ണിച്ച ആൾക്കാർ അടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യം ഞാൻ മനസ്സിലാക്കി. ഒന്ന് പ്രധാനം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, ബുക്കിൽ എഴുതേണ്ട മനസ്സിൽ നോട്ട് ചെയ്താണ്. ഒന്ന്, ശരിയായ ഉറക്കം കിട്ടുന്നതിന് വേണ്ടി മരുന്ന് കഴിക്കുന്നുണ്ട്. രണ്ടാമത് അതതിനും വളരെ വളരെ പരിതാപകരമായ അവസ്ഥ തന്നെ രണ്ടാമത്തത്. ആർക്കും ഊഹിക്കാമോ ആർക്കെങ്കിലും ഊഹിക്കാമോ? പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കൂ, ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് ഇതാണ്. ഇതൊരു വ്യക്തിയുടെ അനുഭവം എന്നോട് വിശദീകരിക്കുകയും അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ട് നിർഗുണ പരബ്രഹ്മമായിരിക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ശത്രുതയുണ്ടാവും, അതിനെ അംഗീകരിക്കാൻ ബാധ്യതയാണ്. അല്ലെങ്കിൽ പറയും കുശുമ്പുള്ളത് കൊണ്ടാണ് ഇതൊന്നും അംഗീകരിക്കാത്തത്. ഒന്നുകൂടി പറയും, ഇതൊന്നും ഈ പറയുന്ന ഞാടി നരമ്പുകൾ തകർന്നു പോകുന്ന ആനന്ദ അനുഭവമൊന്നും പുസ്തകജ്ഞാനത്തിൽ നിന്ന് കിട്ടത്തില്ല. ശരിയാണ്, അത് അനുഭവിച്ചതിനറിയും. ശരി, എന്നാൽ പിന്നെ ഇപ്പോ എന്തിനാണോ ഈ മരുന്ന് കഴിക്കുന്നത് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട്, ആനന്ദത്തിൽ ഇരുന്നാൽ പോലും എന്തിനാ ഉറക്കത്തിന്റെ ആവശ്യം? അതുമാത്രമല്ല, ചെറുതായിട്ട് ഇടയ്ക്ക് മുറുകെ കോരെ പെഗ് അടിക്കുന്നുണ്ട് ഒരു ഉന്മേഷത്തിന്, ഒന്ന് പിടിച്ചു നിൽക്കാൻ. എന്താ ആനന്ദത്തിന് എന്താ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത? പെഗെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ശുദ്ധാത്മാക്കളാണ് അത്രയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ചില വ്യക്തികളുടെ അനുഭവമാണ്. സൗഹൃദ സംഭാഷണത്തിനും സൂത്രത്തിനും മനസ്സിലാക്കി. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതോടുകൂടി തന്നെ ഡിസ്കഷൻ അവിടെ തീർന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഇതൊക്കെ ഇപ്പൊ എവിടെയാ സംഭവിക്കുന്നത്? എല്ലാം മാനസികം. ഈ നിർഗുണവും നിരുപദ്രവകാരിയുമായ ബ്രഹ്മവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല. ബ്രഹ്മ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഉപദ്രവിക്കത്തുമില്ല, ഇന്നുവരെ അതാർക്കും യാതൊരു ശല്യവും ചെയ്തിട്ടില്ല. ഇതൊക്കെ മനസ്സിന്റെ കളികളാണെന്ന് മനസ്സിലാക്കും. മനസ്സിന് ഇതൊക്കെ സംഭവിക്കാം. ഈ പറയുന്ന ആനന്ദം അനുഭവിച്ചു എന്നൊരാൾ പറയുന്ന ആത്മസാക്ഷ്യം, അത് സത്യം തന്നെയാണ്. പക്ഷെ അതെവിടെയാ സംഭവിച്ചത്? സ്വന്തം മനസ്സിന്റെ ഒരു വികൃതിയാണ്. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളുടെയും പിറകെ പോയത്. ആരോടുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല, ഇങ്ങനെയാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് പിറകെ വീണ് പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ പറയരുത്, അതാണ് ഇവിടെ പറഞ്ഞത്. നിരതിശയമായ എന്ന് ഒരു ഭാഗത്ത് പറയുകയും പിന്നെ എന്തൊരു ആനന്ദാവിർഭാവം, അതിന്റെ പ്രതിബന്ധങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഭ്രാന്തികൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കാനും പാടില്ല വ്യാഖ്യാത എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഈ സംസ്കൃതം പഠിച്ചുകൊണ്ട് മാത്രമല്ല ശരിയായി എന്ന് വേണ്ട, സംസ്കൃതം പഠിക്കുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് മാത്രം കൊണ്ട് കാര്യങ്ങൾ നടക്കത്തില്ല.